പ്രേമമെന്നാലെന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. എന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. പ്രേമമെന്നാൽ എന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. കള്ളു കുടിച്ചാലും പോവൂല, അത് സ്വാമി വലിച്ചാലും മാറൂല. അത് സ്വാമി വലിച്ചാലും മാറൂല. ചങ്ക് പറിച്ചെടുത്ത് പെണ്ണുങ്ങട കൈ കൊടുത്താലും വെറും ചെമ്പരത്തി പൂ എന്ന് പറഞ്ഞിട്ട് നീക്ക് ദൂരയേറിയില്ല സുന്ദരി പെണ്ണേ. ചെമ്പരത്തി ആ ചെമ്പരത്തി പൂവെടുത്ത് ചെറിയ ചൂടുന്ന പിന്നെ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും. ആ ചെമ്പരത്തി പ്രേമമെന്നാൽ എന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. ആദ്യം കാണുന്ന പെണ്ണൊന്ന് പ്രേമിക്കും. ഷാറുഖാന്റെ കയ്യിൽ കാശില്ലാണ്ട എന്നാൽ അഞ്ചത്താനോടൊപ്പം ഓടിപ്പോകും. കാശുണ്ടെന്ന് അറിഞ്ഞാൽ കമുകനാക്കും, കാശില്ലെങ്കിൽ ഉടനെ അങ്ങളയാക്കും. വെളിമേ തൂങ്ങി നിൽക്കും ഉള്ളുമേല് ഇളചെന്ന് വീണെന്നാലും ആ ഇളചെന്ന് മുള്ളിന്റെ പേരിൽ പീഡന കേസ് കൊടുക്കുന്നത് എന്തടി സുന്ദരി പെണ്ണേ. പാമ്പും കോടതി കേറും പിന്നെ ജാതകവും ജീവിതവും പോരാട്ടയാകും. പാമ്പും കോടതി കേറും പിന്നെ ജാതകവും ജീവിതവും പോരാട്ടയാകും. പ്രേമമെന്നാൽ എന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. കലവില ചുമ്മാതെ വായിട്ടടിക്കും, ബുദ്ധിയുണ്ടെന്ന് പുറമേ നടിക്കും, കിണിയിൽ പോയി വീണിട്ട് കാലിട്ടടിക്കും. കണ്ടില്ലേയാണുങ്ങളെ കലികാലം, പെണ്ണുങ്ങളും തെങ്ങും കരണക്കാലം. പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ആണുങ്ങളുടെ കണ്ണ് കെട്ടി നിറയാം, എങ്കിലും മന ഇടഞ്ഞിട്ടും കൊല്ലുന്നറിഞ്ഞിട്ടും പാപ്പന്റെ ജോലിക്ക് ആണുങ്ങൾ പോണില്ലെ പെണ്ണേ. മാങ്ങാത്തൊലി മാങ്ങാത്തൊലി കാര്യം ചൊല്ലി നേരവും പോയി, ഒരു തേങ്ങാ കൊല പാട്ടിനൊപ്പം താളവും കൂടി. ചുമ്മാ മാങ്ങാത്തൊലി കാര്യം ചൊല്ലി നേരവും പോയി, ഒരു തേങ്ങാ കൊല പാട്ടിനൊപ്പം താളവും കൂടി. പ്രേമമെന്നാൽ എന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ.